നിന്നെ കിടത്തി ഉറക്കി മെല്ലി മണിപ്പളുങ്കു കവിൾ തടങ്ങൾ ഉള്ളി നുകരും ശലഭമായി ഞാൻ സൂര്യകാന്തികൾ മഞ്ഞു മഴയിൽ കുതിർന്നു നിൽക്കും നിഴൽ ചെരിവിൽ ഒഴുകി വന്ന് കുളിരരുവി അലകളായി ഞാൻ വെണ്ണില ചിറകുള്ള രാത്രിയിൽ മണിപ്പളുങ്കു കവിൾ തടങ്ങൾ ഉള്ളി നുകരും ശലഭമായി ഞാൻ സൂര്യകാന്തികൾ മഞ്ഞു മഴയിൽ കുതിർന്നു നിൽക്കും നിഴൽ ചെരുവിൽ ഒഴുകി വന്ന് കുളിരരുവി അലകളായി ഞാൻ വെണ്ണില ചിറകുള്ള രാത്രി മണിപ്പളുങ്കു കവിൾത്തടങ്ങ് ഉള്ളി നുകരും ശലഭമായി ഞാൻ സൂര്യകാന്തികൾ മഞ്ഞു മഴയിൽ കുതിർന്നു നിൽക്കും നിഴൽ ചെരുവിൽ സ്നേഹമായി ഞാൻ